അറുപതാം ദശകം. മലരമ്പുകളേറ്റു നിത്യവും തവപാദം പണിവാൻ കുതിക്കയാൽ യമുനക്കരയിൽ ഭജിച്ചു മാൻമിഴിമാർ സൈകത ശൈലകന്യയെ. തിരുനാമകഥാരസത്തോടെ നദിയിൽ ചെന്നു വിഭാതവേളയിൽ പരിപുഷ്ട സമർച്ച ചെയ്യുകയായി ദൈതൻ നന്ദകുമാരനാകുവാൻ. വ്രതമങ്ങൊരു മാസമായി മാൻമിഴിമാർക്കെന്നതു കണ്ടറിഞ്ഞുടൻ വരമേകുവ തിന്നണഞ്ഞുവൻ കരുണാശാലി കളിന്തജാതടം. വ്രതചര്യമുടിച്ചു നാരിമാരുടുവസ്ത്രങ്ങൾ കരയ്ക്കുവെച്ചുടൻ യമുനാജലലീലയാടവേ ഹരിസന്ദർശനലജ്ജയേന്തിനാർ. മുഖമൊട്ടു കുനിച്ചു ലജ്ജയാൽ മധുനേർവാടികൾ നിൽക്കവേ ഭവാൻ. വസനങ്ങൾ മുഴുക്ക വാരിയങ്ങൊരു വൃക്ഷത്തിനുമേൽ കരേറിരാൻ. കരയേറി വരി നിജാംബരം തരുവൻ ഞാൻ തരളാക്ഷിമാർഗളെ. മൃദുപുഞ്ചിരി തൂകിയങ്ങ് ഇതോതിടവേ നാണമിയെന്നു നാരിമാർ. ഐ വാഴ്ക കുമാരദാസിമാർക്കവശത്വത്തയണപ്പതെന്തു നീ. വസനം തരികമ്പുജേക്ഷണ ഹസിതം മാത്രം അവർക്കു നൽകി നീ. കരമൊട്ടുകൾ കൊണ്ടു കുപ്പിനാർ കരയിൽ വന്നു ഭവാന്റെ ദാസിമാർ. പരിശുദ്ധകൾ വസ്ത്രമെന്ന പോൽ വരമാം വാക്കും അവർക്കു നൽകി നീ. അറിയാവതെനിക്കു നിങ്ങൾ തന്മനതാരിൽ കുടികൊണ്ട വാഞ്ഛിതം. യമുനാപുളിനം നിലാവിൽ നൽകിടുമാശ്വാസം ഉരച്ചു നീ വിഭോ. നറുതേൻമൊഴി കേട്ടു പേടമാൻമിഴിമാർ നിന്റെ മുഖത്തു നിന്നുതാൻ. അനുരക്തകൾ നോക്കി നോക്കി നിന്മുഖവൽപ്പം ഗൃഹമെത്തി മന്ദമായി. വ്രജസുന്ദരിമാർക്കനുഗ്രഹം പരമേകിയിട്ടു വനത്തിലെത്തി നീ. കരുണാജലതേ കിതച്ചുടൻ വരണേ ദുഃഖമകറ്റുവാൻ ഹരേ.